എൻ്റെ തകർച്ചയിലാശ്വാസമേകാം, നിൻ്റെ തളർച്ചയിലൊന്നു ചേരാം, നിന്നെ താരാട്ടുപാടിയുറക്കാം. ഇതാ ഇതാ നിൻ്റെ അമ്മ, നിൻ്റെ തകർച്ചയിലാശ്വാസമേകാം, നിൻ്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടുപാടിയുറക്കാ. ഇതാ ഇതാ നിൻ്റെ അമ്മ. സ്നേഹത്തോടെന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലോ, ത്യാഗത്തോടെന്നെ കരങ്ങളിൽ താങ്ങിയോളല്ലോ, നിൻവേദനയിൽ സഹനത്തിൽ നിങ്ങി വിതുമ്പും, നിൻ ഹൃദയ കോണിൽ നിർമ്മല സ്നേഹത്തെളിനീരു നൽകാ. ഇതാ ഇതാ നിൻ്റെ അമ്മ, ഇതാ ഇതാ നിൻ്റെ അമ്മ. തിരുക്കുടുംബത്തിൻ നാഥയാണമ്മ, തിരുസഭയുടെ നാഥയാണമ്മ, നിത്യം പരിശുദ്ധ മറിയമാമ. പാപികൾക്കെന്നെന്നും ആശ്രയമായവളല്ലോ, പാപിക്കായെന്നും പ്രാർത്ഥിക്കുന്നവളല്ലോ, പാപച്ചേറ്റിൽ നീ പിടയുമ്പോ സാന്ത്വനമേകാ. ഇതാ ഇതാ നിൻ്റെ അമ്മ, ഇതാ ഇതാ നിൻ്റെ അമ്മ. നിൻ്റെ തകർച്ചയിലാശ്വാസമേകാ, നിൻ്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടുപാടിയുറക്കാ. നിൻ്റെ അമ്മ, ഇതാ ഇതാ നിൻ്റെ അമ്മ, ഇതാ ഇതാ നിൻ്റെ അമ്മ.